ഇടർന്നു തിരകളുയർന്നു പുതിയൊരു നാളിൻ തിരികൾ തെളിഞ്ഞു മഴമുഖിലേ നീ പതിയെ വരാമോ അനുദിനമെന്നിൽ അഴകെറിയാമോ ഇന്നാരാരോ തേടുന്ന സംഗീതം പോലെ നീ തുണരുന്നു ഈരൻ കാറ്റായി ഞാൻ സ്വപ്നങ്ങൾ നെയ്യും.